അതിനിങ്ങനെ ഒരു മറുപടി സാധ്യമാകും. അത് പറയുന്നവർക്ക് അറിയാം, സസ്യാഹാരത്തിന് ഹിംസയുണ്ട്, അതറിയാതെയല്ല പറയും. സസ്യത്തിൽ ഹിംസയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാണികളെ കൊന്ന് കൊല്ലരുതെന്ന് പറയുന്നത് കൊണ്ട് എങ്ങനെ അഹിംസയാകുമെന്നാണ് സാധാരണ ഇതിനെതിരെ വരുന്ന ഒരു ചോദ്യമാണ്. അതിന് മറുപടി പറഞ്ഞാണ്. എന്താ മറുപടി പറഞ്ഞത്? സാധ്യമാകുന്നതേ ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന്. സമൂഹത്തിന് ഒരു കാര്യം പറയുമ്പം അത് സാധ്യമാകുന്നതേ മനുഷ്യന് ചെയ്യാൻ പറ്റും, അസാധ്യമായത് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ആർക്കും ചെയ്യാൻ പറ്റും. ജീവകാരുണ്യ നിരൂപണമെന്ന് ചട്ടമ്പിസ്വാമി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, സസ്യാഹാരവും ഹിംസ തന്നെയാണ്. അപ്പൊ ആ ഹിംസ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സസ്യം ഭക്ഷിക്കാതിരിക്കും. അപ്പൊ ചോദിക്കും, എങ്ങനെ എങ്ങനെ അപ്പോ ജീവൻ നിലനിർത്തും? പറയുന്നു, അപ്പോ കൊല്ലാതെ ഭക്ഷിക്കുക എന്ന് വെച്ചാൽ ഉണങ്ങിയ പഴങ്ങള്, ഉണങ്ങിയത് അതൊക്കെ എടുത്തു വഴി. അപ്പൊ കൊല്ലുന്നില്ല, ഹിംസയില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ഗുരു പറഞ്ഞ പോലെ കപ്പ ഭക്ഷിക്കുക, ഹിംസയില്ലല്ലോ. പിന്നെ ഉണക്ക ഇലകൾ ഭക്ഷിക്കുക, പച്ച ഇലയും ഭക്ഷിക്കുക. എങ്ങനെ ഭക്ഷിച്ചാൽ ഇത് ഏതുവരെ പോവും? പറയുന്നു, അങ്ങനെ പൂർണമായ അഹിംസാവൃതം ഒരാൾ സ്വീകരിച്ച് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അധികം ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ വൃതത്തിന്റെ പാരമ്യതയിൽ അയാൾ മരിക്കുന്നു. അപ്പൊ അഹിംസാവൃതത്തിൽ അയാൾ മരിക്കുന്നു, അഹിംസ തന്നെ മോക്ഷം. ഇങ്ങനെ ഒരു നിർദ്ദേശമാണ് വെച്ചത്. അപ്പൊ ഇതിൽ എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ അഹിംസാവൃതം സ്വീകരിച്ച് അഹിംസയെ തന്നെ ജീവിച്ച് അഹിംസയും മരിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട്, അത്രയും പറ്റും. അങ്ങനെ ഒരാൾ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു സമൂഹത്തിന് ഇത് പറയാൻ പറ്റില്ല. സമൂഹത്തിനോട് നിങ്ങൾ കരിയില ഭക്ഷിച്ച് മരിക്കാൻ പറഞ്ഞാൽ ഈ പറയുന്ന ഉപദേശത്തിന് യാതൊരു വിലയില്ലാതെ. വ്യക്തിനിഷ്ഠമായ ഒരു കാഴ്ചപ്പാടെന്നുള്ളതിലേക്ക് അത് സ്വീകരിക്കാൻ പറ്റും, അതും അതിന് സമ്മതമായ വ്യക്തികൾ. സാധാരണഗതി നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമായൊരു കാര്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും ലോകത്ത് ജീവിക്കുന്നുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എന്നതിനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ആശയം മുമ്പോട്ട് വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതാണ് അതിന്റെ പ്രായോഗികത എന്നാണ്. പക്ഷെ ഇവിടെ ഗുരുദേവൻ പറയുന്നത് അങ്ങനെയല്ല, പ്രാണികളെക്കൊന്നും തിന്നാതിരിക്കുക, രണ്ടും അതാണ്. അപ്പോഴാണ് സസ്യാഹാരത്തിന്റെ കാര്യം വന്നാൽ എന്താണ് നമുക്ക് ഇത്രയും സാധ്യമാകും. അഹിംസ എന്ന് പറയുന്നത് അതിനപ്പുറം അഹിംസ സാധ്യമാണെങ്കിൽ ഈ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എഴുതി വെച്ച ചട്ടമ്പിസ്വാമിക്ക് തന്നെ ഇങ്ങനെ കരിയില ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ ഇതാര് ചെയ്യും? ആർക്കും പറ്റത്തില്ല. പക്ഷെ ഗുരുവിടെ പറയുന്നതാണെങ്കിലോ അത് പ്രായോഗികമാണ്. ഗുരു തന്റെ ജീവിതത്തിൽ അത് തന്നെ കാണിച്ചു. ഇത് അങ്ങനെ ഒരു കരുണ എന്ന് പറയുന്ന ഒരു വികാരം മനസ്സിലുണ്ടെങ്കിൽ ഒരാൾക്കത് ചെയ്യാൻ പറ്റും, മറ്റത് പ്രയാസമാണ്. പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്ത് മരിച്ചാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. പക്ഷെ സമൂഹത്തിന് ഉപദേശിക്കാൻ പറ്റിയ ഒരു കാര്യം അല്ല, സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം, പുരാണങ്ങളിലൊക്കെ കാണും. അല്ലെങ്കിൽ വല്ല ജൈനന്മാരല്ല, വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ച് അവസാനം വെള്ളവും ഉപേക്ഷിച്ച് ജീവത്യാഗം ചെയ്യുന്ന അതൊക്കെ ഉണ്ട്, പ്രായമായി ചെല്ലും, അതൊക്കെ പറ്റും. പക്ഷെ അങ്ങനെ ആയാലും അവിടെ അങ്ങനെ കൃത്യമായ അഹിംസ പാലിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങ് ഒരു മനുഷ്യൻ ജീവിച്ച ഒരുപാട് സൂക്ഷ്മജീവികളും മരിക്കും. പിന്നെ ഭക്ഷിക്കണമെന്നും ഇല്ല, വാ തുറന്നാലും വാ അടച്ചാലും ഒരുപാട് ബാക്ടീരിയകൾ ചാകുകയാണ്, അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ. അപ്പൊ പിന്നെ എങ്ങനെ ആ രീതിയിൽ അഹിംസ അപ്രായോഗികമാണ്, നടത്താനേ പറ്റത്തില്ല. നിങ്ങൾ ഒരു ഉണക്കയല്ല എടുത്ത് ഭക്ഷിക്കുമ്പോൾ അതിൽ സൂക്ഷ്മജീവികളാണ്, നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അത് അഹിംസയുടെ ഒരു പ്രായോഗികതയല്ല. പിന്നെ ആരെങ്കിലും അങ്ങനെ ഒരു വ്രതം സ്വീകരിച്ച് മരിച്ചു അത്ര തന്നെ. നമുക്ക് ലോകത്തിന് പറയാൻ പറ്റില്ല ലോകം മുഴുവൻ അഹിംസയിലേക്ക് നീങ്ങണമെന്ന് പറയുമ്പോൾ ഈ പറയുന്നതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല. പ്രാണികളെ കൊന്നു തിന്നാതിരിക്കുക, അതിൽ നിന്നും ഒരുപാട് പേര് പറയുന്നതാണ്, ഒരു മാത്രമാണ്. ലോകം അത് ആഗ്രഹിക്കുന്നതാണ്, ഹിംസിക്കരുത്, ആരും ആരെയും കൊല്ലരുത്. അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്ന പ്രധാനമായ ചോദ്യമാണ് സസ്യാകാരത്തിൽ ഹിംസയില്ല. അതിന് ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ എന്താ കേട്ടോണ്ടിരിക്കുന്നു. മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതല്ല നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. അതൊക്കെ മനുഷ്യന്റെ തിരഞ്ഞെടുപ്പുകളാണ്. നിങ്ങളിപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വേഷമൊക്കെ കെട്ടി ഇവിടെ വന്നിരിക്കുന്നു? എന്താ എന്താ ഇങ്ങനെ വന്നിരിക്കുന്നു? തരയ്ക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? ഹിംസ കുറയ്ക്കാനൊന്നുമല്ല. ഇവിടെ ശരിക്കും ഹിംസ നടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹിംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ആർക്ക് ഹിംസ കുറയ്ക്കാൻ? കൂടിക്കൂടി വരികയാണ് ഹിംസ. തമ്മിലടി എന്ന് പറയുന്ന ഹിംസയാണ്. അതൊക്കെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് ഒരു ജീവിതം നിങ്ങൾ തിരഞ്ഞെടുത്തു, അത്ര തന്നെ ആത്യന്തികമായി. അതിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും ശരി, പല സാഹചര്യങ്ങളും ആയിരിക്കും പലർക്കും. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വേറെ വേറെ ആയിരിക്കും. പക്ഷെ ഒരു ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അത് തൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുന്നു. നാളെ ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു ജീവിതം വേണമെങ്കിലും തിരഞ്ഞെടുക്കാമായിരുന്നു അല്ലേ? വേറെ ജീവിതങ്ങളും തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷെ ഇതൊരു തിരഞ്ഞെടുപ്പ്. ഇതുപോലെയാണ് ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളാണ്. എന്തുകൊണ്ടങ്ങനെ തിരഞ്ഞെടുത്തു? അത് ഓരോരുത്തരുടെയും സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെ ജീവിക്കാമെന്ന് തീരുമാനിക്കും. എത്ര കാലത്തേക്ക്? അത് കാലം തീരുമാനിക്കേണ്ട കാര്യമാണ്. എത്ര കാലം ഇങ്ങനെ ജീവിക്കുമെന്ന്? അതുപോലെയാണ് ഈ പറയുന്ന അഹിംസ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു ജീവിതത്തിലെ ഇങ്ങനെ ഒരു ജീവിതത്തിലെ തിരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ ഒരു ജീവിതത്തിൽ വന്നെന്ന് വിചാരിച്ച് നിങ്ങൾ അഹിംസകരാവണമെന്നൊന്നുമില്ല. ഹിംസകരാവാം. ഈ തമ്മിലടിക്കുന്ന എന്താണ് അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾ വളർന്ന് ഇവിടെ വലിയ ആൾക്കാരാകുന്നതിന് തന്നെ ഇപ്പൊ തന്നെ നിങ്ങളിൽ ഒരുപാട് നിസ്സഹകരണങ്ങളുണ്ടല്ലോ. പരസ്പര സഹകരണം വേണ്ടത്രയുണ്ടോ? ഇല്ല. മറ്റൊരാൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതൊക്കെ ഹിംസയുടെ ഭാഗമാണ്. പിന്നെയാണ് വലിയ അഹിംസ എന്നൊക്കെ വലിയ വായി പറയുന്നത്. അതിനെന്താ പല കാരണങ്ങളും കാണും, പല കാരണങ്ങളും ഉണ്ടാവും. ഒരാളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പറ്റാറില്ല. ഒരുത്തൻ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവന്റെ തിന്മയെ ഉൾക്കൊള്ളുകയല്ല, അവന്റെ നന്മയെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന പോലെ നമുക്ക് പ്രയാസമുള്ള കാര്യം. തിന്മയെ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. അംഗീകാരം കൊടുക്കുക നമ്മളാര്? നമ്മളെ ആർക്കെങ്കിലും അംഗീകാരം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ശുദ്ധഭോഷ്കാണ്. ആർക്കും വേറൊരാൾക്ക് അംഗീകാരം കൊടുക്ക നമ്മളാരാ? രാജാക്കന്മാര്? നമ്മൾ ഉൾക്കൊള്ളുന്നത് എപ്പോഴും എന്താണ്? വ്യക്തികളുടെ നന്മയാണ്. നമ്മളെപ്പോഴും തിരസ്കരിക്കുന്ന വ്യക്തികളുടെ തിന്മയാണല്ലോ, വ്യക്തിയല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായ എന്റെ വ്യത്യാസം? വ്യക്തികളുടെ നന്മയെ നമ്മൾ ഉൾക്കൊള്ളുന്നു, വ്യക്തികളുടെ തിന്മയെ തിരസ്കരിക്കുന്നു. അല്ല, വ്യക്തിയല്ല തിരസ്കരിക്കുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. ഇപ്പൊ വ്യക്തികളുടെ നന്മയെ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴത്തേക്ക്, വ്യക്തിയുടെ തിന്മയെ തിരസ്കരിക്കുമ്പം നമ്മൾ വ്യക്തിയെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, വ്യക്തിയെ തിരസ്കരിക്കുന്നുമില്ല. അതാണൊരു നല്ല ബന്ധം എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ഉൾക്കൊള്ളുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു അറ്റാച്ച്മെന്റ്, ഒരു മമത ആണ് നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ അത് നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാക്കും, ആ വ്യക്തിക്കും പ്രശ്നമുണ്ടാകും അല്ല. അപ്പോൾ അത് എന്താണ്? ഒന്നുകിൽ അത് വ്യക്തിയോടുള്ള നമ്മുടെ മമതയായിരിക്കും, അല്ലെങ്കിൽ വ്യക്തിയോടുള്ള വിദ്വേഷമായിരിക്കും. രണ്ടും പാടില്ല. വ്യക്തിയുടെ നന്മയെ ഉൾക്കൊള്ളുക, തിന്മയെ തിരസ്കരിക്കുക. അങ്ങനെ ഒരു പോളിസി ആകുമ്പോഴത്തേക്ക് ഈ പറയുന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും അംഗീകാരം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനൊന്നും നമ്മളാരുമില്ല. അതിലുമല്ല, അപ്പോൾ നമ്മൾ തിന്മയാണ് കാണുന്നതെങ്കിൽ അതിനെ തിരസ്കരിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ വ്യക്തിയുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുമ്പോഴാണ്, വ്യക്തികളുമായിട്ട് മമതാബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മൾ വ്യക്തിയോട് യുദ്ധം ചെയ്യരുത്, ആ വ്യക്തിയുടെ ദോഷത്തോട് യുദ്ധം ചെയ്യരുത്. ഉദാഹരണം തന്നെയാണ്, ഞാനിവിടെ വന്നു കഴിഞ്ഞു, ഞാനിവിടെ എന്താണോ ഇവിടുത്തെ ഗാങ് ലീഡറുടെ നന്മകളെ ഉൾക്കൊണ്ട് ജീവിച്ചു, തിന്മയെ കണ്ടപ്പോൾ ഞാൻ തിരസ്കരിച്ചു, ഇത്രയേ ഉള്ളൂ. എനിക്ക് ആ വ്യക്തിയോട് യാതൊരു വിരോധമില്ല, എനിക്കൊരു വിരോധമില്ല വ്യക്തിയോട്. എന്റെ ഉള്ളിൽ ആ വ്യക്തിയോട് പക ഒരിക്കലും തോന്നിയിട്ടില്ല, ഇപ്പോഴുമില്ല. പക്ഷേ വ്യക്തിയുടെ തിന്മകളെ ഞാൻ തിരസ്കരിച്ചു, അതിനെ നിഷേധിച്ചു, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അത് എനിക്ക് മാത്രമല്ല സമൂഹത്തിനും ദോഷമാണെന്ന് കണ്ടപ്പോൾ ഞാൻ അതിനെ തിരസ്കരിച്ചു, ചോദ്യം ചെയ്തു. ഞാൻ ഈ പറയുന്നു, ഈ ചോദ്യവുമായിട്ട് ബന്ധം എനിക്ക് മനസ്സിലാകുന്നില്ല. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, നമ്മൾ ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വ്യക്തിയോട് ദേഷ്യമോ പകയോ യാതൊന്നും വരാതെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്നെ മനസ്സിൽ. പക്ഷെ ആ വ്യക്തിയുടെ തിന്മയോട് യോജിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെ എതിർത്തു. ഇനി എനിക്ക് എന്തെങ്കിലും തിന്മയുണ്ട്, നിങ്ങൾക്ക് യോജിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാം, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും സാധിക്കുന്നതാണ്. ആൾക്കാർക്ക് ആ കാഴ്ചപ്പാടിനെ കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടാണ്. എല്ലാ മനുഷ്യർക്കും സാധിക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് സാധിക്കും, ഇപ്പോൾ സാധാരണക്കാർക്ക് പിന്നെ സാധിക്കാത്ത കാര്യം എന്ന് നമ്മൾ പറയുന്നതേ ഈ ഒളിമ്പിക്സിലൊക്കെ പോയി മത്സരിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണക്കാർക്ക് പറ്റത്തില്ല. ഇതൊക്കെ അവനവന്റെ വ്യക്തിജീവിതത്തിന്റെ ഭാഗ്യം ഭാരമാണ്, ഒരു ഭാഗമാണ്, നമ്മുടെ വ്യക്തിജീവിതത്തിന്റെ ഭാഗം. അതിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് എന്ത് സമീപനമായിരിക്കണമെന്നുള്ളത് ആർക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. ഞാനങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഞാനൊരു സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. വ്യക്തിയുടെ നന്മ ഉൾക്കൊള്ളുക, തിന്മയെ തിരസ്കരിക്കുക. വ്യക്തിയുമായിട്ട് നമുക്ക് മമതയില്ല, ദേഷ്യമില്ല, രണ്ടുമില്ല. അത് അവനെന്താ പ്രയാസം? വ്യക്തിയും വ്യക്തിയുടെ നന്മയും തിരിച്ചു കാണുന്നതിന് എന്താ പ്രയാസം? അത് നമുക്ക് തിരിച്ചു കാണാൻ എളുപ്പമാണ്. അത് നമുക്ക് തിരിച്ചു കാണാൻ എളുപ്പമെന്ന് വെച്ചാലേ മനസ്സിലായോ? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാളിവിടെ വന്നു, എൻ്റെ അടുത്ത് വന്നു, ഞാൻ അയാൾക്ക് നോക്കുമ്പോൾ അയാൾക്ക് പല സഹായങ്ങളും ആവശ്യമുണ്ട്, പലതരത്തിലുള്ള സഹായം. ഞാൻ അയാൾക്ക് ആ സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നു, അതെന്റെ നന്മയാണ്. അയാൾ അതൊക്കെ സ്വീകരിക്കുന്നു, മനസ്സിലായോ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ചെയ്തു കൊടുത്ത നന്മക്കെല്ലാം പ്രതിഫലനമായിട്ട് അയാളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലേ? ആരായാലും അത് തിരിച്ചറിയും, നിങ്ങളായാലും തിരിച്ചറിയും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ തിരിച്ചറിയും. തിരിച്ചറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ആ തിന്മയെ നമ്മൾ അംഗീകരിക്കുന്നില്ല, നന്മയെ നമ്മൾ ഉൾക്കൊണ്ട്. ശരിയാണ്, ഇത് വ്യക്തിയുടെ ഭാഗമാണ്. ഇതൊക്കെ ഒരു വ്യക്തിയാണ് നിങ്ങളോട് പ്രവർത്തിക്കുന്നത്, ഞാനാണ് നിങ്ങളോട് പ്രവർത്തിച്ചത്, നിങ്ങൾ വന്നപ്പോൾ എല്ലാ സഹായം ചെയ്തതെന്ന് ഈ വ്യക്തി എന്ന് പറയുന്ന ഞാനാണ്. ഇതേ ഞാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച നിങ്ങളത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളതിന് നിന്നു തരൂ? ഇല്ലല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂ, ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത ആളിനെയാണ് വ്യക്തി എന്ന് പറയുന്നത്. ഇതാരാണ് ചെയ്തതാണ് വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രതികരണം എങ്ങനെ? ഞാൻ നിങ്ങൾക്ക് എന്താണ് ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നപ്പോൾ നിങ്ങൾ എന്നോട് വളരെ ഒരു മമതാബന്ധം സ്വീകരിക്കുകയും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ ചിലപ്പോൾ അതിനായിരിക്കും ചെയ്യുന്നു, കടുത്ത ഒരു മമതാബന്ധം ഉണ്ടാക്കി എടുക്കുകയും എനിക്ക് നിങ്ങളെ പിരിയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്നെ പിരിയാൻ പറ്റുന്നില്ല, എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, ഞാനാണ് നിങ്ങളുടെ ജീവിത സർവസ്വം, നിങ്ങളുടെ ജീവിതം എനിക്ക് സമർപ്പിക്കുന്നു, ഇങ്ങനെ പോകും. മനസ്സിലായോ? പിന്നെ എന്തു ചെയ്യുന്നു, ഈ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യുന്നു, നിങ്ങൾ ചുറ്റിയെടുത്ത് എന്നെ തലക്കടിക്കുന്നു, ക്രോധം ദേഷ്യം കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അപ്പോൾ ഇതെന്താണ്, വ്യക്തിയിലേക്ക് തിരിയുന്നു. അവിടെ കാര്യങ്ങൾ വ്യക്തിയിലേക്ക് തിരിയുകയാണ്. അപ്പം അങ്ങനെ വ്യക്തിയിലേക്ക് തിരിയേണ്ട കാര്യമില്ല. ഗുണദോഷങ്ങളെ വിചാരം ചെയ്യുക, എന്താണ് നന്മകളെ നമ്മൾ അംഗീകരിക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട കാര്യമില്ല. തിന്മകൾ എന്തായാലും നമുക്ക് ആവശ്യമല്ലല്ലോ, അതിനെ ഒഴിവാക്കുക. വ്യക്തി വിദ്വേഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിയെ കൊല്ലാൻ ശ്രമിക്കും, അപ്പോഴാണ് നമ്മൾ ഉള്ളിൽ പക വയ്ക്കുന്നത്. അല്ലേ, നിങ്ങളോട് ആരെങ്കിലും ഒരു ഉപദ്രവം ചെയ്തു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അവനോടുള്ള പക ഉള്ളിൽ കൊണ്ട് കിടക്കുക. അതൊക്കെയാ പറയുന്നത്. അങ്ങനെ ഒരു പക ഉള്ളി കൊണ്ട് നടക്കേണ്ട കാര്യമില്ലെന്നാണ്. അങ്ങനെ നടക്കുന്നുണ്ടാണ് ഈ കലഹങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണ് അത് പ്രായോഗികം എന്ന് ചോദിച്ചതിനും മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായ പറഞ്ഞു മനസ്സിലായ പറയുന്ന പകുതി കേൾക്കുന്നുള്ളൂ, പകുതി കേൾക്കുന്നില്ല. പിന്നെ എങ്ങനെ, ഞാൻ പറഞ്ഞു മനസ്സിലായ അതേ നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റും. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നു. പിന്നെ ചില സമയത്തൊക്കെ എന്താണ്, മനുഷ്യനാണ്, നമ്മുടെ ഭാഗത്തും ചില വീഴ്ചകളൊക്കെ വരും, അതൊക്കെ സംഭവിക്കും. മനുഷ്യന് ഒരു മനുഷ്യനും പെർഫെക്റ്റായി ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതുവരെ ആരും ജീവിച്ചിട്ടുമില്ല. എല്ലാവരുടെ ഭാഗത്തും എന്ത് വരും, ചില പെശുകളൊക്കെ എല്ലാവരുടെ ഭാഗത്തും വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തിരിച്ചറിയുക, തിരുത്തുക. അഹിംസ എന്ന് പറയുന്നത് ആദ്യം നമുക്കതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം. അതിനാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. അനുകമ്പ ദശകമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അഹിംസയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാക്കിയെടുക്കാൻ, ഒരു വിവേകം ഉണ്ടാക്കിയെടുക്കാൻ, പിന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെ പ്രായോഗികമാക്കാൻ ശ്രമിക്കുക. ഇത് രണ്ട് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതിനെ പ്രായോഗികമാക്കി നമ്മൾ ആ വിവേകത്തെ വളർത്തിയെടുക്കുക, പരിശീലിക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കത് സ്വീകരിക്കാം, ഉൾക്കൊള്ളാം. ആദ്യം ഇങ്ങനെ ഒരാശയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ, അതാണ് ആദ്യം. ഉൾക്കൊള്ളാൻ പറ്റിയാൽ നമ്മുടെ സാഹചര്യത്തിൽ അതങ്ങനെ പ്രായോഗികമാക്കാം. വളരെ ലളിതമായൊരു കാര്യമാണ്. ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്താണ്, ഒന്നിനെ കൊന്ന് തിന്നരുത്, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു തന്നാ തിന്നരുത്, ഇത്രയല്ലേ ഉള്ളൂ ഇതിനകത്ത്. അടിസ്ഥാനപരമായി തുടക്കം അങ്ങനെയല്ല. പിന്നെ ആ അഹിംസ എന്ന് പറയുന്ന മനോഭാവം നമ്മുടെ മറ്റ് പ്രവൃത്തികളിലേക്കും കൊണ്ടുവരും. ഇവിടെ ഇതാണ് അതിൻ്റെ തുടക്കം. പക്ഷെ അത് മാത്രമാകുന്നില്ല. കൊന്ന് തിന്നാതിരിക്കുക, കൊന്നത് തിന്നാതിരിക്കുക എന്നുള്ളത് കൊണ്ടൊരാൾ അഹിംസ ഉൾക്കൊണ്ടുവെന്ന് അർത്ഥമില്ല. കാരണം നമ്മുടെ നമ്മുടെ ജീൻ അല്ലേ, നമ്മുടെ ജീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മാംസ ഭക്ഷണം, മത്സ്യം ഇതൊക്കെ ഭക്ഷിക്കുന്നതിനെതിരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അഹിംസാവൃതക്കാരനായില്ല. അത് നമ്മുടെ മനസ്സ് അതിനെ അനുകൂലിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ആന, ആന എന്ന് പറയുന്നത് മാംസം കഴിച്ചല്ല ജീവിക്കുന്നത്, വിചാരിച്ചാൽ അഹിംസാവൃതമുള്ളതല്ല. അതാണ് സസ്യഭക്ഷണവും അഹിംസാവൃതവും തമ്മിലുള്ള വ്യത്യാസം. സസ്യഭക്ഷണം കഴിക്കുന്ന ഒരാൾ അഹിംസാവൃതമായിരിക്കണമെന്നില്ല. കാരണം അഹിംസയെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയില്ലാതെ നിങ്ങൾ സസ്യഭക്ഷണം സ്വീകരിക്കുകയാണെങ്കിൽ അതും ഒരു ഭക്ഷണ രീതി, ഭക്ഷണ ശൈലി എന്നുള്ളതേ ഉള്ളൂ. അതിനപ്രകത്ത് വിശേഷിച്ചൊന്നുമില്ല. അതിപ്പോൾ മാംസം ഭക്ഷിക്കുന്നവർ അത് കഴിക്കുന്ന പോലെയാണ് സസ്യം ഭക്ഷിക്കുന്നവർ അത് കഴിക്കുന്നു. അപ്പോൾ ഭക്ഷണ ശൈലിയല്ല അഹിംസാവൃതം. അഹിംസാവൃതം നടപ്പിലാക്കുന്നതിൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിൻ്റെയും നടപ്പിലാക്കുന്നതിൻ്റെയും ഭാഗമായി, ഒരു ഭാഗമായി നമ്മൾ സസ്യഭക്ഷണം ശീലിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല, കേവലം സസ്യഭക്ഷണത്തിലൂടെ ഒരാൾക്ക് അഹിംസാവൃതം ആകാൻ പറ്റില്ല. നിങ്ങളുടെ ശുദ്ധ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിച്ച് അഹിംസാവ്രതക്കാരനാകത്തില്ല. ഇത് രണ്ടും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾ സസ്യം തന്നെ ഭക്ഷിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് അഹിംസയെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അഹിംസയെക്കുറിച്ച് ധാരണ വരുമ്പോൾ മൊത്തത്തിൽ എന്താണ് മനുഷ്യന്റെ ഹിംസാത്മകമായ മനസ്സങ്ങ് മാറി മാറി വരും ക്രമേണ, ഒറ്റയടിക്ക് മാറത്തില്ല. അപ്പൊ എല്ലാ തരത്തിലുള്ള കൊലകൾക്കും അയാൾ എതിരാകും. എന്നുവെച്ചാൽ അതിൽ നിന്ന് അയാൾ മാറിയിരിക്കും. അതാണ്. അപ്പോൾ പ്രാണികളെ കൊന്ന് തിന്നുന്നതും മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നതിനും ഒക്കെ അയാൾക്ക് അതിനോട് യോജിക്കാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട്. അവിടെ പ്രാധാന്യം അതിൻ്റെ അതിനെക്കുറിച്ച് മനുഷ്യനുണ്ടാകുന്ന വിവേകത്തിനാണ് പ്രാധാന്യം. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അല്ലാതെ നിങ്ങൾ സസ്യഭക്ഷണം കഴിക്കുന്നു, കുറേ കാലം സസ്യഭക്ഷണം കഴിക്കുന്നു, ഇവിടുന്ന് ഇപ്പോൾ ഇതും കഴിഞ്ഞ് വീട്ടിൽ പോയാൽ വീണ്ടും മാംസഭക്ഷണം കഴിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ അഹിംസാവൃതമായ ഇല്ലല്ലോ. നിങ്ങളുടെ നാക്കിന് ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുന്നു, അത് കഴിക്കുന്നോ കഴിക്കുന്നോ എന്നുള്ള അല്ല. അഹിംസാവൃതം എന്ന് പറയുന്ന വിവേകം മനസ്സിലുണ്ടായാൽ ഭക്ഷണത്തിനും അത് പ്രതിഫലിക്കും. അപ്പോൾ അവന് ഓരോ പ്രാണിയും കൊന്ന് തിന്നത്തില്ല. അവൻ്റെ ജീവിതത്തിലെ ഒരു നല്ല തിരഞ്ഞെടുപ്പ് എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല തിരഞ്ഞെടുപ്പായി നിങ്ങൾ ഈ ജീവിതത്തെ കാണുന്നു. ഏത് ജീവിതം? ആശ്രമ ജീവിതം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നല്ല തിരഞ്ഞെടുപ്പായി നിങ്ങൾ എന്തിനെ കാണുന്നു? സസ്യ ഭക്ഷണത്തെ കാണുന്നു, മാംസഭക്ഷണത്തെ ഒഴിവാക്കുന്നു. അങ്ങനെ വേണം അതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണ്ടത്. അല്ലാതെ ഞാൻ വെജിറ്റേറിയനാണ് അതുകൊണ്ട് അഹിംസ ആണ് എന്ന് പറയുന്ന ഈ കാര്യമുണ്ട് ഒരർത്ഥമില്ല. പിന്നെ ഈ പറയുന്ന എക്സ്ട്രീമിലേക്ക് പോവുക. ഏതാണ് എക്സ്ട്രീം എന്ന് പറയുന്നത്? ഇപ്പൊ ചട്ടമ്പി സ്വാമി പറഞ്ഞ പോലെ ആദ്യം മാംസഭക്ഷണം ഉപേക്ഷിക്കുക, പിന്നെ ജീവനുള്ള സസ്യങ്ങളുടെ ഭക്ഷണം ഉപേക്ഷിക്കുക, പിന്നെ ഉണങ്ങിയല തിന്നുക. ഉണങ്ങിയല തിന്ന് ജീവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അനീമിയ പിടിപെടും, പല രോഗങ്ങളും പിടിപെടും, ആൾക്കാർ മരിച്ചു. അതൊരു എക്സ്ട്രീമാണ്. അതൊന്നും ഒരു സമൂഹത്തിന് ഉപദേശിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. ഏതെങ്കിലും അങ്ങനെ വ്യക്തികൾ അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ശരീരപീഡ എന്ന് പറയുന്നതും ഹിംസയാണ്. നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ പീഡിപ്പിക്കും. കർഷക ഗീതയിലൊക്കെ പറയും ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു ഹിംസയാണ്. അമിതമായ ആഹാരം ശരീരത്തെ പീഡിപ്പിക്കും. ഭക്ഷണം ഇല്ലാതെ ഉപവാസങ്ങൾ വ്രതങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തെ പീഡിപ്പിക്കും. അതെന്ന് വെച്ചാൽ അതിൽ നമുക്ക് എപ്പോഴും വേണ്ട മിതത്വം. മിതമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ അധികം അത് പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് അതിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പിന്നെ വിശ്രമം കൊടുക്കുന്നതിലും നല്ലത് എന്താണ്? മിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശ്രമവും വിശ്രമവും ഒക്കെ അത് സ്വയം തന്നെ ചെയ്തോളൂ. നിങ്ങൾ പ്രത്യേകിച്ച് ശരീരത്തെ വിശ്രമിപ്പിക്കേണ്ട കാര്യമൊന്നും. മിതമായി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉപവാസത്തിൻ്റെ ആവശ്യമില്ല. അതല്ലേ ഉദ്ദേശിച്ചത്? അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഭക്ഷണം മിതമാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് നോർമലായിട്ടുള്ള ശ്രമമേ ഉള്ളൂ. പിന്നെ എന്തിനാ? അതിൽ തന്നെ അതിൽ വിശ്രമവും വരും. നിങ്ങളുടെ എന്താണ് നോമ്പ് നോക്കുന്നതുപോലെ വൈകുന്നേരം മുതൽ നേരം വെളുക്കുന്നത് വരെ ഇറച്ചി മീനും എല്ലാം അടിച്ചിട്ട് പകൽ വെള്ളം ഇറക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രാകൃതമായ രീതിയാണ്. വളരെ പ്രാകൃതമാണ്. ആവശ്യത്തിൽ കൂടുതൽ ഉള്ളി ചെലുത്തുക, പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയും. അത് തികച്ചും അശാസ്ത്രീയമാണ്. അതല്ല, ഭക്ഷണത്തിന് മിതത്വം പാലിച്ചാൽ പ്രത്യേകിച്ച് നമുക്ക് ഉപവാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഭക്ഷണം കിട്ടണം, കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉപവാസമാണ് ചേരണം. ഭക്ഷണം കിട്ടുന്നിടത്തെ കാര്യം പറയണം. ഭക്ഷണം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ മനുഷ്യരെന്ത് ചെയ്യും? ഉപവാസം. നിങ്ങളേതെങ്കിലും ഉപയോഗിക്കാത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഭക്ഷണം കൊണ്ടുതരും? ഇല്ല. അപ്പം പിന്നെ ഒരു വഴിയേ ഉള്ളൂ, എന്താണ്? ഉപവസിക്കുക. അത് നിവൃത്തിയില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏ അത് എത്ര കാലം ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ പ്രകാശാനന്ദ സ്വാമി എത്ര ദിവസം കിടന്ന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഭക്ഷണം ഇല്ലാതെ? 40 ദിവസം കേട്ടിട്ടുണ്ടോ? 38 ദിവസം കിടന്നു. നല്ല വൈറ്റമിൻസൊക്കെ രഹസ്യമായി അകത്ത് പോകുന്നുണ്ടായിരുന്നു. അത് രഹസ്യമാണ്, ഇതുവരെ പരസ്യമായിട്ടില്ല. അന്നൊക്കെ പരസ്യമായിരുന്നു. പക്ഷെ സ്വാമി കർശനമായിരുന്നു കേട്ടോ. സ്വാമി ചത്തുപോകാതിരിക്കാൻ വേണ്ടി കൂടെയുള്ളവർ കൊടുത്തതാണ്. എന്റെ സ്വാമി അങ്ങനെ എന്താണോ, മൂർഖവൈരാഗ്യമുള്ള ആളാണ്. മൂർഖവൈരാഗ്യം എന്ന് വെച്ചാൽ വാശി പിടിച്ചുള്ള വൈരാഗ്യം, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ആ സ്വഭാവമായിരുന്നു. അപ്പൊ അങ്ങനെ എന്തിനോ വേണ്ടി തിളച്ച ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഈ മൂർഖവൈരാഗ്യത്തിന്റെ ആളായിരുന്നു. അതുകൊണ്ട് സ്വാമി അതിനൊക്കെ അങ്ങ് തയ്യാറാണ്. പക്ഷെ ബാക്കിയുള്ളവരെയും ഇങ്ങനെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ചത്തുപോകുമെന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്തു, മിനറൽസ് ഒക്കെ അടങ്ങിയ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ പ്രയാസമാണ്, അതിജീവിക്കാൻ പറ്റില്ല. ഇനി അതിജീവിച്ചാൽ തന്നെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കും. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ടിഷ്യൂസൊക്കെ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും, ബ്രെയിനിന് ഡാമേജ് വരും. അതാണ് ഏറ്റവും വലിയ തകരാറ്. ബ്രെയിൻ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വലിയ പ്രശ്നമാണ്. ബ്രെയിനിന് ആവശ്യമുള്ള പ്രോട്ടീനും ഓക്സിജനും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് വരും, അതിന് എല്ലാം തകടം മറിയും. അതൊക്കെ അബദ്ധമാണ്, വാശി കൊണ്ട് ചെയ്യുന്ന മാത്രമാണ്. അതൊരു തരം ബ്ലാക്ക് മെയിലിംഗ് ആണ്. തുരിശ് എന്താണ്, തുരിശ് ഗിരീഷ്മയുടെ തള്ള പറഞ്ഞപോലെ, അവൻ വേറെ ജാതിയാണ്, നീ അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്തോളെ, ഇതാണ് ബ്ലാക്ക് മെയിലിംഗ്. ഇതുപോലെയാണ്, ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം സാധിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തുകളയും. വെറും ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? എന്തോന്ന് ഞാൻ പറഞ്ഞെന്ത് മനസ്സിലാക്കി? എന്ത്, ആര് ബ്ലാക്ക് മെയിൽ ചെയ്തത്? എങ്ങനെ, എന്താ ഞാൻ ഉദാഹരണം പറഞ്ഞു എന്തോന്ന്? ആ അത് തന്നെ, അതുപോലെ പട്ടിണി കിടക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് ആണ്, നമ്മുടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്താണ് സമൂഹത്തിന് വേണ്ടി ഈ സത്യഗ്രഹ സമരത്തെ കുറിച്ചാണോ പറയുന്നത്? അതാണോ സത്യഗ്രഹ സമരം എന്ന് പറഞ്ഞാൽ? ഇപ്പോ എന്താണ് അത്, ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുക. എന്താണ് ഒരു സർക്കാരിന്റെ നടപടികൾ അതിനോട്, അത് ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. അതിനോട് ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുക. പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നതിന് ഇപ്പം മഹാത്മാഗാന്ധിയുടെ തന്നെ ഈ ബ്ലാക്ക് മെയിലിംഗ് സത്യാഗ്രഹം, ഈ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ശരിയായ വഴിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അതാരുടെ മുമ്പിലാണ് കാണിച്ചത്? ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ. അവർ മാന്യന്മാരായതുകൊണ്ടാണ് അത് വിജയിച്ചത്. സോ ഇതേ കാലം തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ജപ്പാൻകാരുടെ മുമ്പിലാണ് കാണിച്ചിരുന്നതെങ്കിൽ മഹാത്മാഗാന്ധികളൊന്നും ചത്തുപോയിന്, അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ആളന്തരം കൊണ്ട് വേണം, കാരണം അവർ മൈൻഡ് ചെയ്യത്തില്ല. ചാർന്നെങ്കിൽ വിൻസ്റ്റൺ ചർച്ചിനെ മറ്റേ ഒരിക്കൽ ചോദിച്ചു, ഗാന്ധിജിയുടെ ഈ സത്യം അയാൾ ഇതുവരെ ചത്തില്ലേന്ന്, കാരണം ഇങ്ങനെ ഒരുപാട് ദിവസം പട്ടിണി കിടന്ന്. ഇതൊക്കെ നമ്മള് ചില സ്ഥലത്ത് മനസ്സിലായോ? അത് വാശിയാണ് എന്ന് വെച്ചാൽ അത് അത് ചെയ്തു തന്നെ ഒരു നല്ല കാര്യത്തിനാണോ? അല്ല, ഇദ്ദേഹത്തിന് ചില വെളിപാടുകൾ ഉണ്ടാവും, ഇതാണ് നല്ലതെന്ന്, എന്നിട്ട് അതിനു വേണ്ടി ചെയ്യും. നല്ലതായിരുന്നില്ല അന്നത്തെ ആ ചുറ്റുപാടിൽ. അംബേദ്കർ ആവശ്യപ്പെട്ടായിരുന്നു ശരി, അന്ന് മുസ്ലിങ്ങൾക്കും പാഴ്സികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഈ പറയുന്ന ഇലക്ട്രേറ്റിന്റെ ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അത് അംബേദ്കർ അതേ ആവശ്യപ്പെട്ടുള്ളൂ. എന്താണ് എൻ്റെ ആൾക്കാർക്കും അത് വേണം, ഈ പീഡിതരായ ജനങ്ങൾക്കും അത് വേണമെന്ന് ആവശ്യപ്പെട്ടുള്ളൂ. അതിൽ അന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു തെറ്റ്, ആ കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൽ അത് മാറി, അന്നത്തെ കാലഘട്ടത്തിൽ അതിനൊരു തെറ്റുമില്ല. കാരണം മറ്റുള്ളവർക്ക് കൊടുത്തതാണ്, കഷ്ടപ്പെട്ട് വട്ടമേശ സമ്മേളനത്തിന് പോയി അവിടെ പോയി അംബേദ്കർ നേടിയെടുത്ത് കൊണ്ടുവന്നതാണ്. ഇവിടെ നിന്നപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ബ്ലാക്ക്മെയിൽ ചെയ്ത് ചത്തുകളയും എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം വളരെ വാശിക്ക് നിന്നിട്ട് അവസാനം അംബേദ്കറിന് എന്ത് ചെയ്തു, സമൂഹമല്ലേ, അപ്പോൾ അത് നല്ല കാര്യത്തിന് വേണ്ടിയല്ല അത് ഉപയോഗിച്ചത്. പക്ഷേ ഈ ചെയ്തതാണ് വിചാരിച്ചതാണ് നല്ല കാര്യം. അതിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് നല്ല കാര്യം എന്നൊക്കെ പറയുമ്പോൾ നല്ലതാണോ? പിന്നെ എന്താണ്, ഇപ്പോൾ ഭരണകൂടങ്ങൾ അമിതാധികാരങ്ങളും അഴിമതിയും മറ്റുള്ള കാര്യങ്ങളും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള പ്രതിഷേധം എന്നുള്ളതിലേക്ക് ഇത്തരം സമരമുറകളൊക്കെ നടത്താറുണ്ട്. അത് ജനങ്ങളുടെ ഒരു ചേതനയെ ഉണർത്തുന്നതിന് വേണ്ടിയൊക്കെ അത് ഉപയോഗപ്പെടുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഉണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല, എല്ലായ്പ്പോഴും തെറ്റാവണമെന്നുമില്ല. ഇങ്ങനെ രണ്ടു ഉദാഹരണങ്ങളും കിട്ടും. അതിന് ഗാന്ധിജി തന്നെ ഉദാഹരണം. അംബേദ്കറോട് ഗാന്ധിജി കാണിച്ചത് ശരിയായ കാര്യമല്ല, പക്ഷെ മറ്റ് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകാൻ വേണ്ടി ചെയ്ത് അത് ശരിയാണ്, അങ്ങനെ പറയാൻ പറ്റും. ചിലപ്പോൾ അത് ശരിയാകും, ചിലപ്പോൾ അത് ശരിയാകത്തില്ല. ചെറിയ പ്രായത്തിലൊക്കെ ചിലപ്പം നമ്മൾ, ഞാനും ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല എന്ന് പോയി കിടക്കും. പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ പോയി അടുക്കളയിൽ പോയി തപ്പിയിട്ട് എടുത്ത് കഴിക്കുകയും ചെയ്യും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. എപ്പോഴും അത് വിജയിക്കില്ല. ഇപ്പം അഹിംസ എന്ന് പറയുമ്പോൾ അതൊക്കെ സാഹചര്യങ്ങളനുസരിച്ചേ നമുക്ക് പറയാൻ പറ്റും. പൊതുവായി ഇതൊന്നും പറയാൻ പറ്റില്ല. ചിലയിടത്ത് അത് അഹിംസയായിരിക്കും, ചിലയിടത്ത് അഹിംസാത്മകമാണ്. അംബേദ്കറോട് അത് കാണിച്ച ഹിംസയാണ്, ബ്രിട്ടീഷുകാരോട് അത് കാണിച്ചപ്പോൾ അത് അഹിംസയാണ്. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. എപ്പോഴും അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവൻ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നു, പോകുമ്പോൾ ഇവൻ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവൻ പോകുമ്പോഴേ അവൻ്റെ മനസ്സ് നിറഞ്ഞിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ട് തന്നാൽ ലോട്ടറി എടുക്കും, ആ ലോട്ടറി അടിക്കണം. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ള കാര്യസാധ്യത്തിന് വേണ്ടി ഇതൊക്കെ കർശനമായി പാലിക്കുന്നത്. അപ്പോൾ അതിൽ വേറെ ആത്മീയതയൊന്നുമില്ല. അവന് ചില ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ചിലപ്പോൾ തനിക്ക് ലോട്ടറി അടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അസുഖം മാറാനായിരിക്കും, അല്ലെങ്കിൽ അയൽവാസിയുടെ തലയിൽ ഇടിവെട്ടാനായിരിക്കും. എല്ലാത്തിനും ഇവൻ്റെ ഒരേ നമ്പർ തന്നെ ഇത്. നല്ലതിനായാലും ചീത്തയ്ക്കായാലും ഇവൻ ചെയ്യുന്ന എന്താണ്, ഇങ്ങനെയുള്ള കഠിനമായ വ്രതങ്ങളൊക്കെ എടുത്ത് പോവുക. പോയിട്ട് വന്നാൽ ഇവൻ വിചാരിച്ചു ഒന്നും നടക്കണമെന്നില്ല. എന്നാലും അവന് പരാതിയില്ല. ആരോട് പരാതി പറയാനാ? ഇത് പരാതി പറയാൻ ആരെങ്കിലും വേണ്ടേ? ഇത് പരാതി പറഞ്ഞാൽ കേൾക്കാൻ ഒരാൾ വേണ്ടേ? ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? എന്നാ പോട്ടെ, വിട്ടുകളയുന്നു. വീണ്ടും അടുത്ത വർഷം വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ ഇത് ലോട്ടറി അടിച്ചെന്നിരിക്കും. ഇവനെന്തായാലും അവൻ്റെ ജീവിത അവസാനം വരെ ലോട്ടറി അടിക്കണമെന്ന് യാതൊരു നിയമവുമില്ല. അത് വെറും ഒരു പ്രോബബിലിറ്റി മാത്രമാണ്, കോടിയിൽ ഒന്നൊക്കെയാണ് അതിൻ്റെ സാധ്യത. അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ എന്താണ്, അവൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ പ്രാകൃതമായ അനുഷ്ഠാനങ്ങൾ എന്നേ പറയാൻ പറ്റും. അതിനകത്ത് വേറെ യാതൊരു എന്താണ് കാഴ്ചപ്പാടും ഒന്നുമില്ല. ഈ പറയുന്ന അഹിംസ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ കാര്യം സാധിക്കാം. എന്തുകൊണ്ടാണ് ഈ മലയാളികൾ മുഴുവൻ ശബരിമല പോകുന്നത്? എന്തിനാ പോകുന്നു? പോകുന്നു ഇതാണ്, ഞാൻ ഇത്തവണ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യം സാധിക്കും എന്നാണ്. എന്താണോ അല്ല എന്നുവെച്ചാൽ തമിഴന്മാര് കൂടുതൽ മലയാളികളെക്കാളും അന്ധവിശ്വാസിയാണെന്ന് ഞാൻ അർത്ഥമാണ്. മലയാളിക്ക് അത്രയും അന്ധവിശ്വാസമുണ്ട്, എന്തുകൊണ്ട് കുറച്ചുകൂടെ വിദ്യാഭ്യാസമുണ്ട്, ഇവിടെ സാക്ഷരതയുള്ളതുകൊണ്ട് ഇങ്ങനെ ചില ഈ എന്താണ് സേനയുടെ ജോലിയൊക്കെ ഉണ്ടെന്ന് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പൊതുവെ നോക്കിയാൽ എന്താണ് മലയാളികൾക്ക് വിദ്യാഭ്യാസം കൂടുതലാണ്. വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് അവർക്ക് സാക്ഷരത കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ അന്ധവിശ്വാസം കുറവാണ്. മറ്റിടത്ത് അങ്ങനെയല്ല, അന്ധവിശ്വാസം കൂടുതലാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി നാട്ടിൽ കിടന്ന് എന്താണ് ഈ ബിസിനസ് അത് കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഈ പൈസയുടെ ഒരു ഭാഗം കൊണ്ടുവന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെയ്ത എന്റെ പാപമൊക്കെ തീരും എന്നുള്ള വിശ്വാസമാണ്. അതാണ് അന്ധവിശ്വാസം. എല്ലാ മതങ്ങളിലും അതൊക്കെ ഉണ്ട്. അത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്നുള്ള ഇത് ഞാനകത്ത് വേറെ ആത്മീയതയോ അഹിംസയോ അങ്ങനെയൊന്നുമില്ല. മനുഷ്യന്റെ ദുരാഗ്രഹങ്ങൾ പിന്നെ ഇത്രയാണ് ഒരു മനുഷ്യന് ആഗ്രഹം വരും. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം, ഒരാൾക്കൊരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹം, പക്ഷെ അതെങ്ങനെ സാധിക്കാം, അതിനുള്ള വഴികൾ അയാളുടെ മുമ്പിലില്ല, അതിനുള്ള ബുദ്ധിയില്ല, അതിനുള്ള കഴിവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അത് ദുസ്സാധ്യമാണ്, എന്നുവെച്ചാൽ വളരെ പ്രയാസപ്പെട്ടേ സാധിക്കാൻ പറ്റും. അവിടെ അയാൾ എന്ത് ചെയ്യുന്നു, ഇത്തരം വിശ്വാസങ്ങളെ ആശ്രയിക്കുന്നു. ചിലപ്പോൾ സാധിച്ചെന്നവരും ചിലപ്പോൾ സാധിച്ചില്ലെന്നും വരും. അപ്പം അവിടെ അയാൾ തൻ്റെ പരിശ്രമം, തൻ്റെ കഴിവ് ഇതൊന്നും കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സാധിക്കുമെന്ന് വിചാരിച്ചാൽ ഇതിനൊക്കെ പോയാലും അയാൾ പിന്നെ വീട് വയ്ക്കണമെങ്കിൽ അയാൾ പരിശ്രമിച്ചേ പറ്റും. അവസാനം അയാൾ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് വീട് വെച്ചിട്ട് അവസാനം അയാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. ഈ പോയതൊക്കെ വേറെ, അതവിടെ കിടക്കും. അവസാനം ഇത് ആഗ്രഹം കൂടി കൂടി വരുമ്പോൾ എന്ത് ചെയ്യും, കടം വാങ്ങിച്ച് വീട് വയ്ക്കും, തിരിച്ചു കൊടുക്കാൻ വയ്യാതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇതുവരെ ശബരിമല പോയതോ അത് വേറെ കണക്കിലെഴുതും, ഇത് വേറെ കണക്കിലെഴുതും. ഇങ്ങനെയാണ് നാട്ടു നടപ്പും നടന്നു വരുന്നതാണ്. അതൊക്കെ മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളും ബോധമില്ലായ്മയാണ്. ചിലപ്പോൾ ഒക്കെ സാധിക്കും. കോയിൻസിഡൻസ് എന്ന് പറയും, യാദൃശ്യമായിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നു. മനുഷ്യ അതിനെയൊക്കെ എന്താണ് അവന്റെ ബുദ്ധി അനുസരിച്ച് കൂട്ടി യോജിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നൊന്നും കേട്ടില്ലേ? എന്താ വ്യക്തിശുദ്ധിക്ക് വേണ്ടി എന്നാണോ പറഞ്ഞത്? പിന്നെ എന്തിനു വേണ്ടിയിട്ടൊന്നു പറഞ്ഞു? ആ പിന്നെ എന്തൊന്നും വ്യക്തിശുദ്ധി അതെങ്ങനെയാ? ഈ പോയത് ഇതിനാണ്? ഇതിനല്ലാതെ പോകുന്ന ആരെങ്കിലും അറിയാമോ? 100,000 ഒരാളെ കിട്ടോ? പ്രായമായ ഒരു തീർത്ഥാടനത്തിന് പോകുന്ന വീട്ടിൽ കിടന്നുറങ്ങാൻ മക്കൾ സമ്മതിക്കാത്തതുകൊണ്ട് എല്ലാവരും പോകുന്ന അത് തന്നെയാണ്. വീട്ടിൽ സ്വസ്ഥതയില്ല, അപ്പൊ പോകുന്നതാണ് 99%. 1% ചിലപ്പോൾ അല്ലാതെ പോകുന്നവർ വേണം. എന്നാലും മക്കൾ വിചാരിക്കുന്നവർ 2 ദിവസം ഏതെങ്കിലും തീർത്ഥാടന സ്ഥലത്ത് പോയി എന്ന് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സമാധാനം കിട്ടുമെന്നുള്ളതാണ്. കാരണം ഇല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പഴയ ബുദ്ധി വെച്ച് ഈ പുതിയ തലമുറയെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കും. അതെല്ലാവർക്കും അസ്വസ്ഥതയാണ്. അമ്പറിഞ്ഞ് ഒരു കാര്യം ചെയ്യാം, കുറച്ച് കാശ് തരാം, നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് അത്രയും സമയം ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചോട്ടെന്നാണ് ഇവരുടെ മനസ്സിരിപ്പ്. പൊതുവെ ഈ നാട്ടു നടപ്പ് ഞാൻ പറയുകയാണ്, ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചതല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങളാണ് മനുഷ്യനെ അതിന് ആരും വ്യക്തിശുദ്ധിക്ക് വേണ്ടിയൊന്നും ആരും പോകുന്നു. അതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്ത് കാണാൻ പഠിച്ച് പരീക്ഷ എഴുതാനുള്ളതാണ് ഏത്, ഈ വ്യക്തിശുദ്ധി അത് എന്നൊക്കെ പറയുന്നു. മനുഷ്യൻ അങ്ങനെയൊന്നുമല്ല ജീവിക്കുന്നു. നിങ്ങൾ പുസ്തകത്തിൽ വായിച്ച് പഠിക്കും പോലെ അല്ല മനുഷ്യൻ ജീവിക്കുന്നു. ഇവിടെ തന്നെ ഇപ്പം ഇത്രയും ആൾക്കാർ വരുന്നു. എന്തിനാ ഇവർ വരുന്നത്? എന്തിനാ വരുന്നതെന്ന്? വെറുതെ അങ്ങനെ ഇരിക്കും. എന്തെങ്കിലും അവർക്ക് കാര്യസാധ്യം കാണും, അവർക്കൊരു വിശ്വാസമുണ്ട് ഇവിടെ വന്നാൽ സാധിക്കും, അതിനുവേണ്ടിയാണ് അവർ വരുന്നത്. അങ്ങനെ വരുന്നവർ നമ്മൾ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത് അല്ലേ? അതാണ് നടക്കുന്നത്. എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റും. അതങ്ങനെ നമ്മൾ ഈ വരുന്നവർ മുഴുവൻ ഇവരെയൊക്കെ വരുന്നവർ ആഗ്രഹങ്ങളൊക്കെ കുറിച്ചു വെച്ച് എല്ലാം സാധിപ്പിച്ചിട്ടാണോ തിരിച്ചു വിടുന്നത്? അതെങ്ങനെയാണ് അഭിപ്രായം കൊടുക്കുന്നത്? പൂജ നടത്തുക, അതാണ് ചൂഷണം എന്ന് പറയുന്നത്. അല്ല, അവരാഗ്രഹമൊന്നും നമ്മൾ സാധിച്ചു കൊടുക്കുന്നില്ല. അവരാഗ്രഹമൊന്നും നമ്മൾ ചോദിക്കുന്നുകൂടിയില്ല. ഉണ്ടോ രസീത് എഴുതുമ്പോഴത്തേക്ക് പേര്, നാള്, ആഗ്രഹം, അങ്ങനെ ഒരു കോളം നിങ്ങളത് രസീതുണ്ടോ? അതുകൂടെ വയ്ക്കണം. പേരും നാളും അഡ്രസ്സും ആഗ്രഹം, എന്നിട്ട് ആഗ്രഹത്തിന് വേണ്ടി പൂജ നടത്തണം. അതാരെങ്കിലും ചെയ്യാറുണ്ടോ? ആ പിന്നെ ലോകത്തിങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ഉള്ള കാര്യം പറയുകയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് പിടിക്കത്തില്ല. ഈ സമൂഹം അങ്ങനെയാണ്. പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ അല്ല സമൂഹം പോകും. കാര്യസിദ്ധി എന്നുണ്ട്, എന്ത് കാര്യമൊന്നും ഇവിടെ എഴുതണം അവിടെ. പിന്നെ അതൊക്കെ മനുഷ്യന്റെ വിശ്വാസം. അവരങ്ങനെ ചെയ്യുന്നു, നമ്മളിങ്ങനെ ചെയ്യുന്നു, ലോകം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. അല്ല, ഇതിനൊന്നും വേറെ അധികം കവിഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. കുറെ മനുഷ്യരങ്ങനെ വിശ്വസിക്കുന്നു, നമ്മളിങ്ങനെ ചെയ്യുന്നു, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശിവരി തീർത്ഥാണെന്ന് പറഞ്ഞ് ജനങ്ങൾ വരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മുഴുവൻ ജനങ്ങൾക്കും ഗുരുവിനോടുള്ള കടപ്പാട്. മനസ്സിലായ? ഗുരുവിനോട് ഒരു കടപ്പാടുണ്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ ഇങ്ങനെ കുഴിയിൽ നിന്ന് കരയേറ്റിയ ഒരാൾ, ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ഒരാളെന്നുള്ള ആ കടപ്പാട് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ മനസ്സിലാ കടപ്പാടുള്ളതുകൊണ്ട് അവരെല്ലാ വർഷവും കൂടെ വരും. ഒരൊറ്റ വാക്കാണ് അതിനുള്ളത്, കടപ്പാട്. ആ കടപ്പാട് അവർക്ക്, ആ കടപ്പാട് അവരുടെ തലമുറകൾ അതിങ്ങനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ആക്കിയത്, ഉയർത്തിയത്, വെളിച്ചം കൊണ്ടുവന്ന എല്ലാം, ജീവിതത്തിലെ സർവ്വ ഐശ്വര്യം കൊണ്ടുവന്ന ഗുരുവാണ്. അപ്പോൾ ആ ഗുരുവിൻ്റെ സ്ഥാനത്ത് പോയി കാണുക വർഷത്തിലൊരിക്കലെങ്കിലും. അപ്പോൾ അത് ഗുരു കൽപ്പിച്ചു എന്നൂടെ കേൾക്കുമ്പോൾ അവർക്ക് കൂടുതൽ അത്, അതുകൊണ്ട് ജനങ്ങൾ വരുന്നതാണ്. പിന്നെ അതിനോടൊപ്പം അവരുടെ പ്രാർത്ഥനകളും കാണും. പക്ഷെ അടിസ്ഥാനപരമായി അവിടെ പ്രവർത്തിക്കുന്ന എന്താണോ ആ കടപ്പാടെന്നുള്ള ഒരു വികാരമാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെന്ത് കൊടുക്കാനും തയ്യാറാകുന്നു. ആൾക്കാർ ഈ കാശൊക്കെ കൊണ്ട് കൊടുക്കുന്ന എന്തിനാ? എന്തിനു കൊടുക്കുന്നു? ഇവിടെയുള്ള സ്വാമിമാർക്ക് പൊട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കടപ്പാടാണ്. ഇതെല്ലാം ഗുരുവിൻ്റെ ഒരാളിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത്. അപ്പം നമ്മുടെ ഒരു കടപ്പാടാണ് എന്നുള്ള ആ ഒരു വിചാരമാണ്. അത് പലയിടത്തും ഇപ്പോൾ അങ്ങനെ ഈ കടപ്പാടിൻ്റെ പേരിൽ തീർത്ഥാടനം നടത്തുന്ന പ്രത്യക്ഷ രക്ഷസഭ കേട്ടിട്ടുണ്ട്. അവർക്കൊരു ഗുരുവുണ്ട്. അവിടെ ജനങ്ങളെല്ലാം ഇതുപോലെ തന്നെ പോകുന്നു. ശുഭാനന്ദ ഗുരുദേവൻ കേട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ആൾക്കാർ പോകുന്നു. അവിടുത്തെ വിശ്വാസികൾക്ക് അവർക്ക് കടപ്പാടാണ്. അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണെന്നുള്ള നിലയ്ക്ക് ആ കടപ്പാടിലാക്കുന്നു. കേവലമായ ഒരു എന്താണ്, ആത്മീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഭൗതികമായ കടപ്പാടുണ്ട് അവിടെ. ശബരിമല പോകുക എന്ന് പറയുന്നത് എന്താണ്? കേവലമായ ഒരു ആത്മീയ വിശ്വാസമാണ്. ചുവരി വരുന്ന കേവല ആത്മീയ വിശ്വാസമുണ്ട്. നിരീശ്വരവാദിയും വരും ഇവിടെ. മനസ്സിലായോ? നിരീശ്വരവാദിയും കൂടെ വരും. എന്തുകൊണ്ട്? അവനും അവൻ്റെ മനസ്സിനും കടപ്പാടുണ്ട്. അതാണ് പറയുന്നത്, ഗുരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. മറ്റിടത്ത് അങ്ങനെയല്ല, കേവലമായ ആത്മീയ വിശ്വാസമാണ്. ആത്മീയ വിശ്വാസം എന്ന് വെച്ചാൽ അവിടെ പോയി ഇന്നത് ചെയ്താൽ ഇന്നത് സാധിക്കാം, അത്രയേ ഉള്ളൂ. ഇവിടെ വരുന്ന മുഴുവൻ മനുഷ്യരും അങ്ങനെയല്ല, തീർത്ഥാടനം പ്രത്യേകിച്ചും അങ്ങനെയല്ല. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കടപ്പാടാണ്, ഒരു സമൂഹത്തിൻ്റെ കടപ്പാട്. അതാണ് വരുന്നത്. അത് വളരെ സ്പഷ്ടമാണ്. അപ്പോ സഹോദരനായപ്പനല്ല, ഞാൻ കേട്ട ഇങ്ങനെയാണ്, ഇദ്ദേഹം ടി കെ മാധവനെ ആലുവായി ചെന്നപ്പോൾ അങ്ങനെ പറഞ്ഞു, പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞു എന്നും സഹോദരനായപ്പനും കൊടുത്തെന്നാ തോന്നുന്നു, ഞാനത്ര ഓർക്കുന്നില്ല. അങ്ങനെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പം അതുണ്ടല്ലോ, കാരണം ഗുരു ഒരാശയവും ബലാൽ ആരിലും അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഇതാണ് ആശയം. ഒരാൾക്കത് കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യും? അങ്ങനെ കൊടുത്തോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ അങ്ങനെ ബലാത്കാരമായി ആരെ കൊണ്ടൊന്നും ചെയ്യിക്കുന്ന ഒരു രീതി. ഞാൻ പറയുന്നത് നീ ഇങ്ങനെ ചെയ്യാവോ, ഇന്നത്തെ ശിഷ്യന്മാർ ചെയ്യുന്ന പോലെ, ആ രീതി ഗുരുവിനെ. ഗുരു എല്ലാവരോടും പറയും ഇതാണ് നല്ലത്, നിങ്ങൾ വിവേകം ഉണ്ടാവണം എന്നാണ് ഗുരു പറയുന്നത്. വിവേകം ഉണ്ടായി സ്വയം പ്രവർത്തിക്കുക. ഇതാണ് ശരി, നീ ഇന്നിങ്ങനെ ചെയ്യാവോ, അങ്ങനെയല്ല പറയുന്നു. പിന്നെ ആൾ ചെയ്തില്ലെങ്കിൽ എന്താണ്? അത് ഒരു വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആൾക്കാർ അനുസരിക്കുന്നില്ല. അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? അവർ പോകുന്ന വഴിക്ക് പോകട്ടെ. ഇതൊക്കെ ഗുരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളുടെ കാര്യമൊക്കെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ അവർ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. ഗുരു എപ്പോഴും വളരെ ഫ്ലെക്സിബിളായിരുന്നു. നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിക്കുകയല്ലോ, അത് എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്. ഞാനിവിടെ ബ്രഹ്മവിദ്യാലയത്തിൽ ചേർന്നവർ, അപ്പൊ അന്ന് എല്ലാം കോളേജ് അധ്യാപകരെ പഠിപ്പിക്കുന്നു. വന്നതിന് ശേഷം ആദ്യത്തെ പരീക്ഷ നടത്തി. പരീക്ഷ നടത്തിയപ്പോഴത്തേക്കും എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. പരീക്ഷ നടത്തിയപ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. ഞാനും ആൻസർ എഴുതി. ഏറ്റവും കൂടുതൽ പേജ് ആൻസർ എഴുതിയ ഞാനാണ്. കുറേ ഞാനങ്ങ് എഴുതി ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം. അവസാനം എനിക്കായിരുന്നു മാർക്ക് കുറവ്. അപ്പൊ ഞാനിതെടുത്ത് ഞാൻ എൻ്റെ പേപ്പർ നോക്കി, മറ്റുള്ളവരുടെ പേപ്പർ ഞാൻ വായിച്ചു നോക്കി, എന്താ വ്യത്യാസം എനിക്ക് മാർക്ക് കുറയാൻ. നോക്കിയപ്പോൾ എന്താണ്, ബാക്കിയുള്ളവരെല്ലാം ഇവിടെ പഠിപ്പിച്ചത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠിച്ചതെല്ലാം എഴുതി. അവസാനം എന്നോട് അന്നത്തെ സാറ് എന്നോട് വിളിച്ചു ചോദിച്ചത്, എന്താ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചൊക്കെ എഴുതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പഠിപ്പിക്കുന്ന സിലബസ് അനുസരിച്ച് മാത്രം പഠിക്കുന്ന ആളല്ല, ഞാൻ സ്വന്തമായിട്ടും പഠിക്കും. അപ്പോൾ അത് പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ് സ്കൂളിൽ പോലും. അതുകൊണ്ട് സ്കൂളിലും എനിക്ക് മാർക്ക് കുറവായിരുന്നു. ഞാൻ ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ് മാത്രം നോക്കി പഠിക്കുന്ന ഒരാള്. എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പോയിടത്തല്ല, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. വടക്കേന്ത്യ പഠിക്കുമ്പോഴും അങ്ങനെ. അപ്പോൾ അതിനകത്ത് മാത്രം എനിക്ക് ഒതുങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ചത് തന്നെ എഴുതുക, ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ പഠിക്കുക, അത് തന്നെ എഴുതുക എന്ന് അങ്ങനെ സ്വഭാവമുള്ളവരുണ്ട്. അപ്പം ബാക്കി എന്തെങ്കിലും എഴുതി അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഔട്ട് ഓഫ് സിലബസ് അതവർ അംഗീകരിക്കുന്നു. ഗുരു അങ്ങനെ ആയിരുന്നില്ല. ഗുരു എപ്പോഴും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണം ഉൾക്കൊള്ളാം, മനസ്സിലാക്കാം, അത് നല്ലതിലേക്ക് പോകണം എന്നേ ഉള്ളൂ, നന്മയായിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അല്ല, പ്രത്യേകിച്ച് ഒരു മെത്തഡോളജി വയ്ക്കുക, എല്ലാവരും അതിനെ തന്നെ ഫോളോ ചെയ്യുക, അതാണ് ശരി, ബാക്കിയുള്ളതൊന്നും ശരിയല്ല. ഗുരുവിൻ്റെ ശിഷ്യന്മാരും പറയുന്ന അബദ്ധങ്ങളാണത്, പാടില്ല. അവനവൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ചിന്തിക്കാനും, പിന്നെ അവൻ പോകുന്നത് കൂടുതൽ ശരിയിൽ നിന്നും കൂടുതൽ ശരിയിലേക്ക് ആയിരിക്കണം, അതാണ് നല്ലത്. അല്ല, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന അർത്ഥം. കാരണം എന്താണ്, ആര് പറയുന്നതിനും പെശകൾ, ഞാൻ പറയുന്നതിനും തരും. അനുഭവ സമ്പത്തിന് പ്രയോജനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നമ്മൾ കുറേയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന് പ്രയോഗിക്കാൻ അവസരം കിട്ടാതെ കഴിഞ്ഞുപോയി. അനുഭവത്തിലൂടെ പഠിച്ച് പ്രയോഗിക്കാൻ പിന്നെ അവസരം ഇല്ലാതെ വരും. പിന്നെ ഈ അനുഭവം കൊണ്ട് പഠിക്കണമെന്നില്ല. അനുഭവം കൊണ്ട് പഠിക്കണമെന്നില്ല. അതായത് ഒരു സാറിന് ഒരു ഉദാഹരണം പറയും. പഴയകാലത്ത് കാള ഉപയോഗിച്ചാണ് എണ്ണയാട്ടിയെടുക്കുന്നത്. ചെക്കിൽ കാള ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അന്ന് ഈ ചെക്ക് ഉപയോഗിച്ച് ഈ എണ്ണയാട്ടിയെടുക്കുന്നവരെ ചട്ടിയാരെന്ന് പറയും. പണ്ട് എല്ലാം ജാതികളാണല്ലോ ചെയ്യുന്നത്. ഒരു ജാതിയാണ് അത് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പം ചെട്ടിയാരിങ്ങനെ വിളിക്കും. എന്നിട്ട് ഈ ഇതിങ്ങനെ പോകുന്ന ഒരു സാധനമുണ്ട്, ഒരു ഒലക്കെന്നാ അവർ പറയും. അതിൻ്റെ മേളിൽ കയറ്റി നമ്മളെ ഇരുത്തും ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓരോ സമയത്തും അവർ ചിലപ്പോൾ അവർ കല്ല് കയറ്റി വയ്ക്കും, ഇല്ലെങ്കിൽ പിള്ളേരെ കയറ്റി. നമുക്കിതൊരു രസമാണ്. സ്കൂളിലിത്തിരി താമസിച്ചു പോയാലും കുഴപ്പമില്ല. ഇനി കുറച്ച് ഞാൻ കയറി ഇരുന്നിട്ടുണ്ട്. ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ട്ര ട്ര എന്നൊക്കെ പറഞ്ഞ് കാളെ ഓടിക്കുന്നു. അങ്ങനെ ഇരുന്ന് നല്ല രസകരമായൊരു പണിയാണ്. അവസാനം ഈ തേങ്ങയുടെ ഏറ്റവും അടിയിലുള്ള നല്ല കുറച്ചൊരു ടേസ്റ്റുള്ള ഒരു ഭാഗം നമുക്ക് തരികയും ചെയ്യും ഇതിൻ്റെ ഇത് ഡ്രൈവ് ചെയ്യുന്നതിന്. അപ്പോൾ ഈ കാള എത്ര കാലം എൻ്റെ ചുറ്റും ഇങ്ങനെ ഓടിയാലും എണ്ണയുടെ ഗുണമെന്ന് പറയുന്നത് ചെട്ടിയാർക്കെ മനസ്സിലാവും, കാളയ്ക്കൊരിക്കലും മനസ്സിലാവും. കാളയ്ക്ക് അനുഭവം ഉണ്ട്, എന്താണ് ജീവിതകാലം മുഴുവൻ എന്താ ചെയ്ത്, ജീവിതകാലം മുഴുവൻ അതാണ് എണ്ണയാട്ടിയത്. ചെട്ടിയാരും എന്താ ചെയ്തത്, ചെട്ടിയാരും എണ്ണയാട്ടി, കാളയും എന്ത് ചെയ്തു, എണ്ണയാട്ടി. പക്ഷെ എണ്ണയുടെ ഗുണം ആരെ അറിയൂ, കാളെ അറിയത്തില്ല. അതുപോലെ അനുഭവം ഉണ്ട്, ജീവിച്ചു എന്ന് പറഞ്ഞ് പഠിക്കണമെന്നൊന്നുമില്ല. ചിലർ പഠിക്കും, ചിലർ ഇങ്ങനെ പഠിച്ചവരാണ് ഗുരുക്കന്മാരെന്ന് പറയുന്നത്. അവരോരോ അനുഭവത്തിൽ ഓരോ നിമിഷത്തിൽ നിന്നും അവർ നിമിഷങ്ങളിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കുന്നതിനുള്ള അതിസൂക്ഷ്മമായ എന്താണ് നിരീക്ഷണ ശേഷി അവർക്കുണ്ട്. അപ്പോൾ അവരെല്ലാത്തിൽ നിന്നും പഠിക്കും, സമൂഹത്തിൽ നിന്നെല്ലാം പഠിക്കും, ചുറ്റുപാടുകളിൽ നിന്നെല്ലാം പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നിരീക്ഷണ ശേഷി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ ഗുരുക്കന്മാരാകുന്ന, അവർക്ക് ലോകത്തെ മാറ്റാൻ കഴിയുന്നതൊക്കെ അതാണ്. അല്ല എല്ലാവരും അതോടൊപ്പം ജീവിച്ച എത്രയോ പേരുണ്ട്. അതിന് വ്യത്യാസം വരും, ചെട്ടിയാരും കാളയും തമ്മിലുള്ള വ്യത്യാസം. അല്ല ജീവിച്ച് അനുഭവിച്ചു പഠിച്ചു എന്നൊന്നും പറയുന്നതിനർത്ഥം ചിലയിടത്ത് പറഞ്ഞില്ലേ, ഗുരു പഠിച്ചു, അനുഭവത്തിൽ നിന്ന് ഗുരു ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നമ്മളതുപോലെ പഠിക്കണമെന്നില്ല. See.